നിത്യലബ്ധസ്വരൂപത്വേപി സത്യ വിദ്യാമാത്രം വ്യവധാനം യഥാസ്വരൂപേണ ഗൃഹ്യമാണയാപി ശക്തികായ വിപര്യേണ വിരചിതാഭാസായ ഗ്രഹണം വിപരീതജ്ഞാനം വ്യവധാനമാത്രം തഥാ ഗ്രഹണം ജ്ഞാനമാത്രമേവ വിപരീതജ്ഞാനവ്യവധാനപോഹാർത്ഥത്വജ്ഞാനസ്യവമിഹാപി ആത്മനോ അലാഭോ അവിദ്യമാത്രവ്യവധാനം തസ്മാ വിദ്യയ തതപോഹന മാത്രമേവ ലാഭോ നാന്യ കദാചിത് അപ്യപദ്യതേ തസ്മാ ആത്മലാഭേ ജ്ഞാനാദ് അർത്ഥാന്തരസാധനസ്യ ആനർത്ഥക്യം വക്ഷ്യാമഹ തസ്മാ നിരാശങ്കമേവ ജ്ഞാനലാഭ്യോ രേഖാർത്ഥത്വം വിവക്ഷന്ന ജ്ഞാന പ്രകൃത്യ അനുവിന്ദേതിരി വിന്ദതേർ ലാഭാർത്ഥത്വ തസ്മദാത്മലാഭേ ജ്ഞാനാദർത്ഥാന്തര സാധന ആനർത്ഥിക്യം വക്ഷ്യാമ വിദൂര ചർച്ച ചെയ്തതിൻ്റെ താല്പര്യത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ അദ്വൈത സംബന്ധിച്ച് ആത്മലാഭത്തിൽ ജ്ഞാനാദർത്ഥാന്തർ സാധനസ്യ അർത്ഥാന്തരം അന്യാർത്ഥ രൂപത്തിലുള്ള സാധനം വേറെയില്ല. ജ്ഞാനം സാധനമായിരിക്കുന്നത് ആത്മലാഭത്തിന്. നേരത്തെ പറഞ്ഞു ലാഭം എന്ന് പറഞ്ഞാലും ജ്ഞാനമാണ്. ആത്മലാഭത്തിന് ജ്ഞാനമാണ് സാധനം എന്ന് പറയുന്നു. അവിടെ ആത്മലാഭം എന്നുള്ളത് കൊണ്ട് മുക്തി എന്നെടുക്കാം, അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി രണ്ടും എടുക്കാം, അല്ലെങ്കിൽ രണ്ടിനും കൂടെ ചേർത്തിട്ട് അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള മുക്തി അതാണ് ആത്മലാഭം. അതിൻ്റെല്ലാം താല്പര്യം വന്നത് തന്നെ അജ്ഞാനനാശരൂപത്തിലുള്ള മുക്തി, ആത്മമുക്തി. അജ്ഞാനനാശം കൊണ്ട് എങ്ങനെ മുക്തി ഉണ്ടാകും? അജ്ഞാന കാര്യങ്ങളാണ് ബന്ധനത്തിൽ ഉണ്ടാകുന്നത്. അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന രാഗദ്വേഷാദികൾ അത് ബന്ധനത്തെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ, അതുകൊണ്ട് വരുന്ന കർമ്മം, ആ കർമ്മഫലങ്ങൾ അത് ജന്മ ജരാമരണങ്ങളിലെല്ലാം എത്തിക്കും. അങ്ങനെ അജ്ഞാന കാര്യങ്ങളിൽ നിന്നുള്ള ആ മുക്തി, അത് അജ്ഞാന നിവൃത്തിയിലൂടെ സാധിക്കുന്നു. അതിന് ജ്ഞാനാദർത്ഥാന്തര സാധന അനർത്ഥിക്കും. അവിടെ ജ്ഞാനമല്ലാതെ മറ്റൊരു സാധനം ആവശ്യമില്ല, അനർത്ഥമാണ്, വ്യക്തമാണ്. അങ്ങനെ ഒരു സാധനത്തോടെ സമർത്ഥിച്ചിട്ട് കാര്യമില്ല. അദ്വൈതത്തെ സംബന്ധിച്ച് പറയും, അതുകൊണ്ട് ആ ജ്ഞാനത്തിന് എന്ത് പേര് പറഞ്ഞാലും ശരി, ഇവിടെ അതിന് ഏകരൂപമേ ഉള്ളൂ. ജ്ഞാനം കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊന്ന്, അതുകൊണ്ട് മോക്ഷം അങ്ങനെയില്ല. അജ്ഞാനം നിവൃത്തിക്ക് ജ്ഞാനം മാത്രം മതി. ചെല്ലു പറയും, ആദ്യം ജ്ഞാനം, ജ്ഞാനം കഴിഞ്ഞിട്ട് പിന്നീട് അനുഭൂതി, അങ്ങനെ രണ്ടില്ല ഇവിടെ. അതാണ് ജ്ഞാനാത് അർത്ഥാന്തര സാധനം. ജ്ഞാനം പോരാ, അനുഭൂതി വേണമെന്ന് പറയും. ജ്ഞാനം തന്നെയാണ് അനുഭൂതി, അനുഭൂതി തന്നെയാണ് ജ്ഞാനം. അല്ല, ജ്ഞാനവും അനുഭൂതി എന്ന് പറഞ്ഞ് രണ്ടില്ല. അതല്ലാതെ, കാരണം എന്തിനാ ജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ജ്ഞാനത്തിലൂടെ ആത്മാവിനെ അനുഭവിച്ചു, ആത്മാവിനെ അനുഭവിക്കുന്നതിനുള്ള ഒരു കരണം, അത്തരത്തിലല്ല ഇവിടെ ജ്ഞാനത്തെ സ്വീകരിക്കുന്നു. പാൽപ്പായസം കുടിച്ചതിൻ്റെ രസത്തെ അനുഭവിക്കുന്നത് പോലെ എന്തോ ഒന്നിനെ അനുഭവിക്കുന്നതിനുള്ള ഒരു സാധനമല്ല ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അത് അജ്ഞാനം നിവൃത്തിക്ക് വേണ്ടി മാത്രമാണ്. അതിന് വേറെ ഒരു പ്രയോജനമില്ല. അതിനുവേണ്ടിയിട്ടാണ് അദ്വൈതത്തിൽ ജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അജ്ഞാന നിവൃത്തിയിൽ പിന്നെ ആത്മാവിന്റെ സ്വരൂപം അതെന്താണ്, അത് പറയാം. അത് ആനന്ദമാണെന്ന് പറയാം, സുഖമാണെന്ന് പറയാം. അതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്, അടുത്ത ഭാഗം. അതും ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അനുഭവം അല്ല. അടുത്തത് അതിനെ കുറിച്ച് പറയും. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ ജ്ഞാനം കൊണ്ടൊരു പ്രത്യേക അനുഭവത്തെ ഉണ്ടാക്കിയെടുക്കാതല്ല. ജ്ഞാനത്തിന് ഒരു ജോലിയേ ഉള്ളൂ, അജ്ഞാനത്തെ നശിപ്പിക്കുക, ആത്മാവിനെ പ്രകാശിപ്പിക്കുക എന്നൊരു ജോലിയുടെ അതിനില്ല. അത് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നു, അതോടൊപ്പം വസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഇത് സ്വയജ്ഞാന സ്വരൂപമായതുകൊണ്ട് അവിടെ അന്ധകാരത്തെ മാറ്റി പിന്നെ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. അത് സ്വയം ആനന്ദ സ്വരൂപമായതുകൊണ്ട് അവിടെയുള്ള ദുഃഖത്തെ മാറ്റിയിട്ട് പിന്നെ അവിടുത്തെ ആനന്ദത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. അത് സ്വരൂപമായതുകൊണ്ട്, അതുകൊണ്ട് അജ്ഞാന നാശം. അത് ജ്ഞാനം, അതും എന്ത് ജ്ഞാനം? തത്വമസി നിന്ന് കിട്ടുന്ന ജ്ഞാനം, വേറൊരു ജ്ഞാനവും അത് സാധ്യമല്ല. സദാത്മീകത്വം ഞാൻ ഭേദ ബോധത്തെ നശിപ്പിക്കുന്ന ആ ജ്ഞാനം, അതല്ലാതെ മറ്റൊരു സാധനം ഇവിടെ ഇല്ല. ഞാനത് അർത്ഥാന്തര സാധന ആനർത്ഥിക്കും. ഭക്ഷ്യാമഹ തസ്മാൻ നിരാശങ്കമേവ അജ്ഞാനലാഭിയുടെ യഥാർത്ഥത്വം വിഭക്ഷണം. അതുകൊണ്ടിവിടെ ആത്മലാഭമെന്നോ സദ്ലാഭമെന്നോ ആത്മജ്ഞാനമെന്നോ ഇവിടെയെല്ലാം എവിടെ എവിടെയൊക്കെ ആ ലാഭശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു അവിടെയെല്ലാം ജ്ഞാനാർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ആത്മജ്ഞാനം എന്നെടുത്താൽ മതി. ജ്ഞാനം പ്രകൃത്യ അനുവിന്ദേ. അതുകൊണ്ടാണ് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ലാഭത്തെക്കുറിച്ച് പറയുന്നത്. ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു കാര്യത്തെ പറയുകയല്ല. മറിച്ചെന്ന് പറയുന്നതാണോ ആത്മലാഭം അല്ലെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് മുക്തി, അത് പറയാം. മുക്തിക്ക് ഹേതുവാണ് അജ്ഞാനം. ഇങ്ങനെ അജ്ഞാനം നിവൃത്തിയിലൂടെ ജ്ഞാനം അജ്ഞാനത്തെ നിവർത്തിക്കുന്നു, അങ്ങനെ മുക്തനാകുന്നു. വിന്ദതേ ലാഭാർത്ഥത്വം. അതുകൊണ്ടിവിടെ ലാഭാർത്ഥം ആണ് വിന്ദ ധാതുവിന്റെ ഗുണവിജ്ഞാന ഫലം. ഇതമിച്ചത് ജ്ഞാനത്തിന്റെ ഫലം. ഫലത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പൊതുവെ അത് യാഗത്തെ സംബന്ധിച്ചുള്ള ഫലങ്ങളായാലും പൂർവകാന്ഡത്തിലെ ഫലങ്ങളായാലും ഉത്തരകാന്ഡത്തിലെ ഫലങ്ങളായാലും സ്വർഗഫലമായാലും ജ്ഞാനഫലത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, അത് പറയുന്നത് പൊതുവെ അതൊരു സ്തുതിപരമായിട്ടായിരിക്കും. അതിന് താല്പര്യം ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫലമില്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കത്തില്ല. ഫലാഗ്രഹമാണ് എപ്പോഴും പ്രവർത്തിക്കുക പ്രേരിപ്പിക്കുന്നത്. ആധ്യാത്മികമായ മാർഗത്തിലായാലും ശരി ഭൗതികമായാലും ശരി, ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവൃത്തി സംഭവിക്കത്തില്ല. ഫലാഗ്രഹം, ഒരു ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണമെന്നല്ലേ പറയുന്നത്? ശരിയാണ്, ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ഒരു ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാ. എന്തിനു ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണം? പറയും ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിച്ചാൽ ഇന്ന ഫലം ഉണ്ടാവും. ശരി, എന്നാൽ അതിനുവേണ്ടി ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണം. ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവും. ഫലത്തെ ആഗ്രഹിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫലാഗ്രഹം കൂടാതെയുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ആ ഫലത്തിൽ ആഗ്രഹമുണ്ടാവും. എന്തായാലും ഫലാഗ്രഹം കൂടാതെ ആരും പ്രവർത്തിക്കത്തില്ല. വെറുതെ പറയും ആഗ്രഹങ്ങളൊന്നുമില്ല, അത് വെറുതെ. ആ ആഗ്രഹ പ്രവൃത്തിക്ക് ഹേതുവായതുകൊണ്ട് അതാണ് ജാനാതി ഇച്ഛതി യഥത്തെ. ഇത് യാതൊരു തരത്തിലും മാറ്റം വരാത്ത ഒരു നിയമമാണ്. അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇപ്പൊ പ്രവൃത്തിക്ക് ഹേതു ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കണം, മോക്ഷത്തിന് വേണ്ടിയും പ്രവർത്തിക്കണം. അടുത്ത പ്രയോജനം വലിയ പരിശ്രമം ആവശ്യമാണ്. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ ഫലത്തെക്കുറിച്ച് അവന് താല്പര്യം ഉണ്ടാകും. അപ്പോൾ ഫലത്തെക്കുറിച്ച് ഒരുപാട് സ്തുതിച്ച് പറയണം, അതിന് ഒരുപാട് മഹത്വപ്പെടുത്തി പറയണം. അതിനർത്ഥവാദം എന്ന് പറയും, സ്തുത്യർത്ഥവാദം. എന്താ അർത്ഥവാദമുണ്ട്? സ്തുത്യർത്ഥവാദം, സ്തുതി രൂപത്തിലുള്ള അർത്ഥവാദം. അതിന് മുഖ്യമായിട്ടെടുക്കരുത്. അദ്വൈതത്തെ മനസ്സിലാക്കുന്നിടത്ത് വരുന്ന വലിയൊരു തകരാറതാണ്. ചിലടത്ത് തത്വനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പറയും, ചിലടത്ത് സ്തുതിപരമായി കാര്യങ്ങളെ പറയും. ഇതിന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ വേർതിരിച്ച് മനസ്സിലാക്കുക തന്നെ പറയും. ഒരിക്കലും സ്തുതിയെ തത്വമായിട്ട് ധരിക്കരുത്. സ്തുതി എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അതിനെങ്ങനെ വർണ്ണിച്ച് ഒരുപാട് മഹത്വപ്പെടുത്തി പറയും ആണ് മോക്ഷവർണ്ണനകൾ. എവിടെയെല്ലാം മോക്ഷവർണ്ണന പറയുന്നു, മോക്ഷവർണ്ണന എങ്ങനെയാണ് പറയുന്നത്? അത് നിലയ്ക്കാത്ത ആനന്ദമാണ്, അതിരില്ലാത്ത ആനന്ദമാണ്. അങ്ങനെ ഒരു ആനന്ദത്തിൽ അയാൾ മുഴുകിപ്പോകും. ഇങ്ങനെ ഫലത്തെക്കുറിച്ച് പറയുന്നത് അത് കേവലം സ്തുതി മാത്രമാണ്. ഗുണവിജ്ഞാനം അതാണ്. അതിന് ആ ബാഹ്യാർത്ഥത്തെ എടുക്കരുത്. വിജ്ഞാനത്തിൻ്റെ ഗൗണമായ ഫലങ്ങളെ കുറിച്ച് പറയും, മറിച്ച് തത്വത്തെ കുറിച്ച് പറയും. അവിടെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രരോചക വാക്യങ്ങളും നിങ്ങൾക്കുണ്ട്, ഒരുപാട് ആ താല്പര്യത്തെ ഉണ്ടാക്കുന്ന ഇത് നിങ്ങൾക്ക്. വസ്തുത എന്താണെന്ന് പറയും, പിന്നതാണ് പരമാർത്ഥം, സദാത്മീകത്വം. അവിടെ സ്തുതിയില്ല, അങ്ങനെ പറയുന്നു നടത്തിട്ട്. സർവദുഃഖ നിവൃത്തി, പരമാനന്ദപ്രാപ്തി, അത് സ്തുതിയാണ്. അവിടെ നമ്മൾക്ക് കേൾക്കുന്ന മുഴുവൻ വിശ്വസിക്കരുത് പറയുന്നു. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലുണ്ട് തത്വം. പക്ഷെ ആ നീരക്ഷീര വിവേകന്യായം അനുസരിച്ച് അതിലെ ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കണം. അവിടെയും ഗ്രഹിക്കേണ്ട അംശമുണ്ട്. ദുഃഖത്തിൻ്റെ നിത്യനിവൃത്തി, പരമാനന്ദപ്രാപ്തി അവിടെ ഗ്രാഹ്യമായിട്ടുണ്ട്. പക്ഷേ ഈ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. അതിനു വേണ്ടി എങ്ങനെ പറയുന്നു, അങ്ങനെ പറഞ്ഞാലേ പ്രവർത്തിക്കും, അങ്ങേ പ്രവർത്തിക്കത്തില്ല. കാരണം ജീവൻ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയാനുഭവത്തിൽ അവൻ മുഴുകിയിരിക്കുകയാണ്. ഇതവന് ആനന്ദത്തെ കൊടുക്കുന്നതാണ്. അപ്പം ഇതിനും വലിയൊരു ആനന്ദം ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്നത് എങ്ങനെ ഈ ആനന്ദവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തി പറയും, അതല്ലേ ചന്ദോപ്യത്തിലും പറഞ്ഞു. ഇതിനും വലിയൊരു ആനന്ദമാണ്, അതിനും വലിയൊരു ആനന്ദമാണ്. അങ്ങനെ ഉയർത്തി ഉയർത്തി ഉയർത്തി പറഞ്ഞു അതിനും ബ്രഹ്മമായ ഒരു ആനന്ദം എന്ന് പറയുമ്പോൾ ആനന്ദത്തിനുള്ള ആഗ്രഹം കൊണ്ട് പ്രവർത്തിക്കും. നിരന്തരം ഒരു ആനന്ദത്തിനിങ്ങനെ ലയിച്ചിരിക്കുന്നതാണ്, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അതാണ് മോക്ഷം. അതിൻ്റെ വാച്യഭാവങ്ങളിലാണ് മനസ്സ് നിൽക്കുന്നത്, തത്വത്തിലല്ല. അതല്ല, അത് പലതരത്തിലും പറയും. തത്വജ്ഞാനം കൊണ്ട് അത് കീർത്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതാണോ, അതിനു വേണ്ടിയിട്ടാണോ? അതൊക്കെ ലൗകികമായ കാര്യങ്ങളല്ലേ. ഇവിടെ അതാണ് പറയുന്നത്, ഗുണവിജ്ഞാനഫലം ഇതമുച്ചത് യഥായമാത്മാ നാമരൂപ അനുപ്രവേശേന ഖ്യാതിം ഗത ആത്മീത്യാദി നാമരൂപാഭ്യാം പ്രാണാദി സംഹൃതിം ച ശ്ലോകം പ്രാപ്തവാൻ. ഈ ആത്മാവ് നാമരൂപ അനുപ്രവേശത്തിലൂടെ അതിനെ ഒരിക്കലും ഇടുന്നില്ല. അദ്വൈതത്തിലുള്ള ഒരു സ്ഥലത്തും വിടാൻ പറ്റിയ കാര്യമില്ല. എന്താണ് നാമരൂപ അനുപ്രവേശം? തസ്സൃഷ്ടോ തദേവ അനുപ്രാവശ്യത്. അനുപ്രവേശത്തിലൂടെ അവൻ ഖ്യാതിയെ പ്രാപിച്ചിരിക്കുന്നു, അവൻ പ്രസിദ്ധനായിരിക്കുന്നു എന്നാണ്. അവൻ വിഖ്യാതനായിരിക്കുന്നു എന്നാണ് വാർത്തകത്തിൽ പറയും. അപ്രഖ്യാതോ യഥേവ ആത്മ വ്യാകൃതി ഖ്യാതിമേയുവ. ആത്മാ അവ്യാകൃതാവസ്ഥയിൽ അപ്രഖ്യാതനായിരുന്നു, അപ്രസിദ്ധനായിരുന്നു. നമ്മുടെ അനുഭവമാണ് സുഷുപ്തിയിൽ അവ്യാകൃതമായ അവസ്ഥയിൽ അവൻ അപ്രശസ്തനാണ്. ആരറിയുന്നു, ആരെ അറിയുന്നു? പിന്നെ കിഞ്ചിത് അവേദിഷം, ഒന്നും അറിയാതിരിക്കുന്നിടത്ത് എന്താ ഖ്യാതി? ഏതെങ്കിലും തരത്തിൽ ഖ്യാതിയുണ്ടോ? ഖ്യാതിയില്ലെന്ന് വെച്ചാൽ എന്തിനാ അറിയുന്നത്? തന്നെ തന്നെയാണ് അറിയുന്നത്, അതാണ് ഖ്യാതി എന്ന് പറയുന്നത്. തന്നെ അറിയുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ അറിയാൻ കഴിയുന്നത്. എപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നില്ലയോ മറ്റൊന്നിനെ അറിയാൻ കഴിയുന്നില്ല, അതാണ് സുഷുപ്തി. തന്നെ അറിയുന്നില്ല, അന്യനെ അറിയുന്നില്ല. അവ്യാകൃത അവസ്ഥയിൽ നിന്നും അപ്രഖ്യാതമായ അവസ്ഥ, യാതൊരു ഖ്യാതിയുമില്ലാത്ത, യാതൊരു ബോധമില്ലാത്ത, ബോധശൂന്യമായൊരവസ്ഥ. ഈ ബോധം അവിടെ ഇല്ല. ജാഗ്രത സ്വപ്ന ബോധങ്ങളില്ലാത്ത ആ ശൂന്യമായ അവസ്ഥയിൽ നിന്നും യഥേവ ആത്മാ വ്യാകൃതയെ ഖ്യാതിമെയ്യുവാൻ അവൻ വ്യാകൃതമായി ഈ കർണങ്ങളെ സ്വീകരിച്ചു, ശരീരത്തെ സ്വീകരിച്ചു. എന്ത് ചെയ്തു? അവൻ ഖ്യാതിമേയുവാൻ, ആഖ്യാതിയെ പ്രാപിച്ചു. അവൻ പ്രശസ്തനായി എന്ന് പറയുന്നതാണ്, അവൻ കീർത്തിയെ പ്രാപിക്കുന്നു. ആ കീർത്തിയെ പ്രാപിക്കുക എന്ന് പറയുന്നത് എന്താണ്? യഥാത്മാ സംഹൃതി പ്രാപ്തം വ്യാകൃത കർണാദിഭി. അവന്റെ കീർത്തി എന്താണ്? ഈ കർണങ്ങളെ സ്വീകരിക്കുക, സംഘാതത്തെ സ്വീകരിക്കുക, ശരീര മനോബുദ്ധി പ്രാണ ഇന്ദ്രിയ ഈ സംഘാതത്തെ സ്വീകരിക്കുക. ഈ സംഘാതത്തിലൂടെ തന്നെ തന്നെ പ്രകാശിപ്പിക്കുക, ഈ സംഘാതത്തിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കുക. അതാണ് ഖ്യാതി. രണ്ടവസ്ഥയും തമ്മിലെ വ്യത്യാസം, സുഷുപ്തമായ അവസ്ഥയിൽ നിന്നും ജാഗ്രത സ്വപ്നാവസ്ഥയെ അവയ്ക്കുള്ള വ്യത്യാസം. അതിൽ ഈ അവസ്ഥയിലാണ് ഖ്യാതി എന്ന് പറയുന്നു. ആ ജീവന്റെ ഈ സംഘാത സ്വീകരണം, അതാണ് ഖ്യാതി. കീർത്തി എന്നും പറയാം. അല്ലെങ്കിൽ ആരെന്തിനെ അറിയുന്നു? അവിടെ ആരെങ്കിലും എന്തിനെങ്കിലും അറിയുന്നുണ്ടോ? ജ്ഞാനത്തെ അറിയുന്നു, അജ്ഞാനത്തെ അറിയുന്നു, തന്നെ അറിയുന്നു, ഒന്നിനെ അറിയുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാത്തിനെയും അറിയുന്നു. ഇവിടെ ജ്ഞാനിയാകുന്നു, അജ്ഞാനിയാകുന്നു, തന്നെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. ആ വ്യത്യാസത്തെ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അപ്രഖ്യാതോ യഥൈവാത്മാ വ്യാകൃതി ഖ്യാതിമേയുവാൻ ദൈവം തത് അവബോധ അഖ്യാതിം അവിനശ്വരി. ആ അവ്യാകൃതാവസ്ഥയിൽ നിന്നും ഈ വ്യാകൃതമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവൻ ഖ്യാതിയെ പ്രാപിച്ചു, അറിവിനെ പ്രാപിച്ചു എന്ന് പറയാം. സർവ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിനെ പ്രാപിച്ചു. ഇനി ഇതിൽ നിന്നും അടുത്ത് തദവബോധ തത്സൃഷ്ട തദൈവാനുപ്രാപിച്ചത് എന്നുള്ള തത്വത്തെ അറിയുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവിനശ്വരിയും ഒരിക്കലും നശിക്കാത്ത ഖ്യാതി പ്രാപിക്കുന്നു, നിത്യഖ്യാതി പ്രാപിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഇവിടെ ഈ ഖ്യാതിയെ പ്രാപിച്ചെങ്കിലും വീണ്ടും ഇതെല്ലാം വിട്ടുപോകും. ഇവിടെ ശകുനി ദൃഷ്ടാന്തത്തിനും മറ്റും പറഞ്ഞു. പക്ഷി പറന്ന് നടക്കുന്നു, വീണ്ടും തന്നെ കെട്ടിയ ആ കുറ്റിയെ തന്നെ പ്രാപിക്കുന്നു. അതുപോലെ ഇതൊക്കെ വിട്ടുപോകേണ്ടി വന്നു. മറ്റതങ്ങനെയല്ല, നിത്യമായ ഖ്യാതി പ്രാപിക്കുന്നു തത്വജ്ഞാനത്തിൽ. എന്താണ് ആ സുഷുതിയിൽ നിന്നും ഈ ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഈ കർണങ്ങളെ ഇന്ദ്രിയങ്ങളെയൊക്കെ സ്വീകരിച്ച് അവൻ ബോധമുള്ളവനായി? അതാണ് ഖ്യാതി. ചുരുക്കി പറഞ്ഞു, എല്ലാത്തിനെയും അറിയുന്നവനും എല്ലാത്തിനെയും അറിയിക്കുന്നവനുമായി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നും അറിയാതിരിക്കുന്നു, പിന്നെ എല്ലാം അറിയുന്നു. നമ്മൾ കീർത്തി എന്ന് പറയുന്നത് എന്താണ്? അയാൾ കീർത്തി എന്ന് വെച്ചാൽ അയാളെ എല്ലാവരും അറിയുന്നു. അയാൾക്ക് സൽകീർത്തിയുണ്ട്. ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ അയാൾ സർവനും അറിയുന്നു. അപ്പോൾ പ്രശസ്തി, അറിവിന്റെ വ്യാപ്തി, അതിനാണ് നമ്മൾ കീർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അറിവിന്റെ വ്യാപ്തി പ്രകടമാകുന്നു ജാഗ്രത സ്വപ്നങ്ങൾ. ഇനി ആത്മബോധത്തിലാണെങ്കിലോ എന്തായാലും അതിലും വലിയൊരു കീർത്തിയായി. ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ കീർത്തി ഈ സംഘാതത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പൊ വിദ്വാൻ ആത്മബോധത്തിലുള്ള കീർത്തി എന്താണ് പറയുന്നു? ഏവം വിദ്വാൻ വാപ്നോതി പുത്രമാത്യാദി സംഹതി. അവന്റെ കീർത്തി അത് ഈ ലൗകികമായ കീർത്തി തന്നെയാണ്. എന്താ ആത്മജ്ഞാനിക്ക് ആയാലും കീർത്തി ഇവിടെ ഈ ലോകത്തിൽ തന്നെയാണ്. അലൗകികമായ കീർത്തി അങ്ങനെ ഒന്നില്ല. ലോകത്തിൽ ലോകേ വിദിതം ലൗകികം. ലോകത്തിലെല്ലാവരും അറിയുന്നു അദ്ദേഹം മഹാത്മാവാണ്. ഈ ലോകസംഘാത ലോകം തന്നെ സംഘാതം, മറ്റോ അങ്ങനെയല്ല. ഈ ശരീരം, ഈ ശരീരത്തിലെ കർണങ്ങൾ, ഇതിലൂടെയാണ് അയാൾ അയാളുടെ കീർത്തി എന്ന് പറയും. ഇതിനെയെല്ലാം ആശ്രയിച്ചിട്ടാണ് ആ ബോധം, ആ ജീവബോധം ഇതിനെ ആശ്രയിച്ചിട്ടാണ്. മറ്റ് കേവലം ജീവബോധമല്ല, ആ കീർത്തി എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലുള്ള പ്രശസ്തിയാണ്. എന്ത് സംഘാതത്തെയാണ് അവിടെ അറിയുന്നത്? ഈ ലോകത്തെ സ്വീകരിച്ചുകൊണ്ട് ആ തത്വജ്ഞാനി ഈ ലോകസഹിതനായിരിക്കുന്നു. ലോകസഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകവ്യവഹാരത്തെ ആശ്രയിച്ച് തന്നെയാണ് ജ്ഞാനിയുടെ കീർത്തി എന്നാണ്. ആത്മാവിനെ കണ്ടറിഞ്ഞിട്ടാണ് ആരെങ്കിലും ജ്ഞാനി കീർത്തിക്കുന്നത് അല്ലല്ലോ. ലോകവ്യവഹാരത്തിലൂടെ, ആ ലോകവ്യവഹാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറയും. പുത്ര അമാത്യാദി, അതാണ് ലോകവ്യവഹാരം. പുത്രൻ അമാത്യം, ഒരാൾ അവർക്ക് പുത്രനുണ്ട്, രാജാവാണെങ്കിൽ അമാത്യനുണ്ട്, മന്ത്രിയുണ്ട്, ഇതൊക്കെ ലോകവ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തത്വജ്ഞാനി ആ ലോകവ്യവഹാരത്തിലൂടെ, ആ ലോകവ്യവഹാര സഹിതനായി കീർത്തിയെ പ്രാപിക്കുന്നു. കീർത്തി ലോകത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണോ ആ വ്യക്തിബോധം ഈ കർണസംഘാതത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതുപോലെ ആ പരമാത്മബോധം തത്വജ്ഞാനിയുടെ, അത് ലോകത്തിൽ കീർത്തി രൂപത്തിൽ നിൽക്കുന്നത് ആ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. സത്കീർത്തി, അത് സജ്ജനങ്ങളുടെ ഇടയിലുള്ള കീർത്തി അങ്ങനെ നിൽക്കുന്നു. അകീർത്തിക്ക് വേണ്ടി ജ്ഞാനം അങ്ങനെയാണോ? അല്ല, നമ്മൾ പറയുന്നു അദ്ദേഹം ജ്ഞാനിയാണ്, ബോധമുള്ളവനാണ്. ആത്മാവിനെ കുറിച്ചുള്ള ബോധമുള്ളവനാണ്. ആത്മബോധം, ആത്മബോധത്തെ ആശ്രയിച്ചുള്ള കീർത്തി ലോകത്ത് വരും. ഇവിടെ സജ്ജനങ്ങളുടെ ഇടയിൽ എല്ലാവരും അറിയുന്നുണ്ട് എന്താ ആത്മബോധം, അതിനെ പുച്ഛിക്കുന്നവരും കാണും. മറിച്ച് അങ്ങനെയല്ല, ജിജ്ഞാസുക്കൾ അതിന് കീർത്തിക്കും. ആത്മജ്ഞാനത്തിലൂടെ അയാൾ കീർത്തിക്കപ്പെടുന്നു. ആത്മബോധത്തിലൂടെ കീർത്തി സ്തുതിയെല്ലാം ഉണ്ടാകുന്നു. ഏത് ലോകത്തിൽ നമ്മൾ കാണുന്നതല്ലേ തത്വജ്ഞാനികളെ, സജ്ജനങ്ങളെന്ന് പ്രത്യേകം പറയണം, ദുർജനങ്ങളെന്ന് നിന്ദിക്കും. സജ്ജനങ്ങൾ അവരെ കീർത്തിക്കുന്നു, സ്തുതിക്കുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു. അല്ല, ജ്ഞാനത്തിന്റെ മഹത്വം കൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. അതതിൻ്റെ ഒരു ഫലമാണ് ലോകദൃഷ്ടിയിൽ പറയുകയാണ്, തത്വദൃഷ്ടിയിലല്ല. തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഈ ലോകദൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? അത് പറഞ്ഞു, ഈ പറയുന്നതൊക്കെ തത്വമായിട്ട് ഗ്രഹിക്കില്ല, ഇതിനെല്ലാം കേവല സ്തുതിപരമായി ഗ്രഹിച്ചാണ്. തത്വജ്ഞാനം അത്രയും മഹത്വമാണ് എന്ന് കാണിക്കാൻ വേണ്ടി, തത്വജ്ഞാനം അത്രയും ശ്രേഷ്ഠമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിനെ സ്തുതിച്ചു പറയുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഗുണവിജ്ഞാന ഫലം. എന്താ വിജ്ഞാന ഫലം? ഇതൊന്നും വിജ്ഞാന ഫലമല്ല, ലോകത്തിന്റെ ഫലം, ലൗകികന്റെ ഫലമാണ്. തത്വജ്ഞാനി ഇതിനു വേണ്ടിയിട്ടല്ല തത്വജ്ഞാനത്തെ സമ്പാദിച്ചു, ഇത് ഗുണവിജ്ഞാന ഫലം. മുഖ്യ വിജ്ഞാന ഫലം എന്ന് നേരത്തെ പറഞ്ഞു, അതെന്താണ്? അജ്ഞാന നിവൃത്തി, അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള മോക്ഷം, അതാണ് മുഖ്യഫലം. പക്ഷെ ഗുണവിജ്ഞാന ഫലമായി കീർത്തിയും മറ്റും നിലനിൽക്കുന്നു. അത് അതിനെ സ്തുതിച്ച് പറയുകയാണ്. നിരേഷണാനം നീദൃക്തി, അതിനുമ്പ് പറയുന്നു ഉക്തജ്ഞാന പ്രവൃത്തിയർത്ഥം, അർത്ഥവായദ്വയമേഷ്യത്തെ. ഈ കൃതിയെക്കുറിച്ച് പറയുക, ആ ഉക്ത ജ്ഞാനപ്രവൃത്തി അർത്ഥം ഈ മുമ്പ് ഇതുവരെ ചർച്ച ചെയ്ത ജ്ഞാനത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അയാൾ അതിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന അർത്ഥവാദങ്ങളാണ് കൃതിയെക്കുറിച്ചോ പറയും. അയാൾക്ക് മരണമില്ല, ഇങ്ങനെ ചിലടത്ത് പറയും. അയാൾ കൃതി പ്രാപിച്ചിരിക്കുന്നു, അയാൾ നശിക്കാത്ത ആനന്ദത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നവന്റെ മനസ്സിൽ അവൻ നിൽക്കുന്ന നിലയിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഓരോ സങ്കല്പങ്ങളുണ്ടാകും. ആനന്ദം എന്ന് പറയുന്ന ഒരു സങ്കല്പം, മരണമില്ലായ്മയെക്കുറിച്ചുള്ള സങ്കല്പം, ലോകപ്രശസ്തിയെക്കുറിച്ചുള്ള സങ്കല്പം, ആ സങ്കല്പങ്ങളുണ്ടാക്കിയിട്ട് ആൾ പ്രവർത്തിക്കും. ഒരു കണക്കിന് നല്ലതാണ്, അതൊന്നും മുഖ്യ താല്പര്യത്തിൽ എടുക്കരുത്. ആഗ്രഹം വാസ്തവത്തിൽ ജിജ്ഞാസയുടെ സഹകാരിയല്ല. ഒരു ആത്മജിജ്ഞാസുവിന് വേണ്ട ഒരു ഗുണമല്ലേ കീർത്തിക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനടുത്ത് പറയുന്നത് നിരീക്ഷണാനം നേതൃത്വി സംസാരം പ്രജിഹാസത ഫലം യുക്തം. അങ്ങനെ കീർത്തിയെക്കുറിച്ച് പറയുന്നു. അത് നിരീക്ഷണാനം, ഏഷണങ്ങളില്ലാത്ത ഒരുവൻ സംസാരം പ്രജിഹാസതാം, ഈ കീർത്തിയും സംസാരത്തിന്റെ ഭാഗമാണ്. അത് ആത്മാർത്ഥമായി അത് വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ഈ ദൃഗ്ധി ഫലം നയുക്തം, ഈ ഒരു ഫലം അവിടെ യോജിക്കുന്ന കാര്യമൊന്നുമല്ല. ശ്രുതി പറഞ്ഞാലും ഇങ്ങനൊരു ഫലത്തിന് വേണ്ടി ആരെങ്കിലും പരിശ്രമിക്കുന്നില്ല, പക്ഷെ ഇങ്ങനൊരു ഫലത്തെ കൂടെ കണ്ടുവന്നുകൊണ്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. അധികം വരുന്ന എം എ പഠിക്കാത്ത കാലത്ത് എം എ പഠിച്ച ഒരാൾ പഠിത്തം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അധ്യാപകനാണോ സന്യാസിക്കണോ, സന്യാസിയാകണമെന്ന് ആലോചിച്ചു. ആധ്യാത്മിക വാസനകളുണ്ട്, സന്യാസിയെ പിൽക്കാലത്തൊരിക്കെ അദ്ദേഹം തന്നെ ആത്മഗതമായി പറഞ്ഞു, ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ എന്നെ എത്ര പേര് അറിയാമായിരുന്നു, ഇനിയിപ്പോൾ ഒരു സന്യാസിയായി ഉണ്ടെന്നിപ്പോൾ ഞാൻ എത്ര പ്രശസ്തനായി. അതൊരു ദോഷമൊന്നുമില്ല, അതാണ് ശ്രുതി പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു കീർത്തിക്കുള്ള ആഗ്രഹം, അത് ശ്രുതി തന്നെ എടുത്ത് കാണിക്കുന്നു. കീർത്തിക്ക് വേണ്ടി എങ്ങനെ നീ ഇങ്ങോട്ടൊന്ന് തിരിയും, ആ കീർത്തി ആഗ്രഹിച്ചിട്ടെങ്കിലും. പക്ഷെ അതൊന്നും മുഖ്യമല്ല, ഫലം യുക്തം, ഇങ്ങനൊരു ഫലം ആധ്യാത്മിക മാർഗത്തിൽ ശോഭിക്കുന്ന കാര്യമൊന്നുമല്ല, അത് ഉപേക്ഷിക്കേണ്ടതിന്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ന പ്രവൃത്തി അംഗം, ഇതൊന്നും പ്രവൃത്തിയുടെ മുഖ്യമായ അംഗമായി എടുക്കരുത്. കീർത്തിക്ക് വേണ്ടി പോവുക, ഇന്നിപ്പോ എന്നല്ല എന്നും അങ്ങനെയാണ്, മനുഷ്യൻ പണത്തിനും പ്രസക്തിക്ക് വേണ്ടി ഈ മാർഗത്തിലും വരും, ആധ്യാത്മിക മാർഗത്തിലും വരും, അവിടെ അതൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ വന്നിട്ട് ആഗ്രഹിക്കും അതൊക്കെ വേണമെന്ന്, എന്നുള്ളത് തന്നെയാണ്. അത് കൊണ്ടെന്താണ്, പക്ഷെ ഇതൊന്നും ആത്മലാഭത്തിന് വേണ്ട പ്രവൃത്തിയുടെ അംഗമല്ല, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് എന്താണ് അർത്ഥവാദവും ഭവേതത്, അതുകൊണ്ട് ഇതിനെ ഒരു സ്തുതിയായിട്ടെടുത്താം. ഇനി ഇതിന്റെ പേരിലെങ്കിലും ആർക്കെങ്കിലും ഇതിനോടൊരു താല്പര്യം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, ഉണ്ടായവൻ മുന്നോട്ട് പോകുമ്പോൾ അവന് മനസ്സിലാകും ഇതും ത്യാജ്യമാണ്. എന്തായാലും അത് മനസ്സിലാക്കുന്നത് വരെ ഇതൊരു പ്രേരകമായല്ലോ, കീർത്തി പ്രശസ്തി. അതുകൊണ്ട് പറയുന്നു ആത്മജ്ഞാനത്തിന്റെ ഫലമെന്താണോ, അയാൾ കീർത്തിയെ പ്രാപിക്കുന്നു. അതിനെ മുഖ്യ തത്വമായിട്ടെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കീർത്തിയെ പ്രാപിക്കാൻ വേണ്ടി ശരി ആത്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉണ്ടാകുന്ന ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞത്, ഈ തത്വത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് സ്തുതിപരമായ കാര്യങ്ങളും വരും, തത്വനിഷ്ഠാപരമായ കാര്യങ്ങളും വരും. ഇതിന് രണ്ടിനെയും രണ്ടായി വേർതിരിച്ച് തന്നെ മനസ്സിലാക്കും. അർത്ഥപദപരമായ കാര്യങ്ങൾ ഇത് അർത്ഥവാദമാണ് ഇതല്ല തത്വം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉപേക്ഷിക്കും. ഇത് കീർത്തിയെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ചില സ്ഥലത്ത് പറയും വന്നിട്ടുണ്ടെന്നാണ് ആത്മജ്ഞാനി അയാൾ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു, അയാളെ ആഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുന്നു, അയാൾ സിദ്ധി ഉണ്ടാകുന്നു, അയാൾക്ക് പരഹൃദയജ്ഞാനം ഉണ്ടാകുന്നു, നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടാകുന്നു. ഇതും അർത്ഥവാദങ്ങളാണ്. അപ്പൊ ആത്മജ്ഞാനത്തിന്റെ ഫലമായി ഇതൊക്കെയാണെന്ന് കരുതുന്നു. എന്താണ് നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടാകുക, പരഹൃദയജ്ഞാനം ഉണ്ടാകുക, സിദ്ധികൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് ആത്മജ്ഞാന ഫലം. എന്നാൽ പിന്നെ ഇത് വലിയൊരു കാര്യമാണല്ലോ, ഇത് നേടാം, അങ്ങനെ ആത്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കും. ക്രമേണ മനസ്സിലാക്കുക ഇതൊന്നുമല്ല, അതിന് മുന്നോട്ട് പോകും, മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിനെന്നെ ഉപേക്ഷിക്കും, പക്ഷെ അതുവരെ അത് സഹായിക്കും. ഇതൊന്നും ആത്മജ്ഞാനത്തിന്റെ ഫലമല്ല, ഇതെല്ലാം ഇതെന്താണ് പ്രതിഭാസത, ത്യാജ്യങ്ങളായ കാര്യങ്ങളാണ്. സർവസിദ്ധികളും ത്യാജ്യങ്ങളാണ്. ഒരു മുമുക്ഷുവിന് അതെല്ലാം ത്യാജ്യങ്ങളാണ്. ഇതൊന്നിനു വേണ്ടിയാണ് ആത്മബോധം, അത് അജ്ഞാന നിവൃത്തിക്ക് വേണ്ടി മാത്രം എന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അവന് ബോധ്യം വരുന്നു. അതുകൊണ്ട് ഇതൊന്നും പ്രവൃത്തി അംഗമല്ല. എന്നാൽ ആ രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി അർത്ഥവാദോ ഭവേത്, എന്നുള്ള അർത്ഥവാദങ്ങളായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരനം പറയുന്നത്, ആത്മജ്ഞാനത്തിന്റെ ഫലത്തെക്കുറിച്ച് എവിടെയൊക്കെ വർണ്ണിക്കുന്നോ അതൊന്നും അതിന്റെ മുഖ്യരൂപത്തിൽ എടുക്കരുത്. ഭാഷകാരൻ ഗീതാഭാഷ്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ല, അത് മുഖ്യാർത്ഥമല്ല, അത് ആ പറയുന്നത് വാസ്തവമാണെന്ന് വിശ്വസിക്കരുത്. അവിടെ ഒരു താല്പര്യമുണ്ടാവും, അസംബന്ധം പറയുന്നതല്ല, ആ പറയുന്നിടത്തൊക്കെ ഒരു താല്പര്യം കാണും, ആ താല്പര്യത്തെ ഗ്രഹിക്കുക. ബാക്കി ഒരുപാട് ഇങ്ങനെ മനുഷ്യനെ ആശിപ്പിക്കാൻ വേണ്ടി, കൊതിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ആനന്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അത്തരം പ്രലോഭനങ്ങളിലൂടെയൊന്നും നേടേണ്ട ഒന്നല്ല ആത്മബോധം, അത് വ്യക്തമായ തത്വനിഷ്ഠയിൽ ഉണ്ടാകേണ്ടതാണ്. സംസാര നിവൃത്തിയെക്കുറിച്ച് പോലും അങ്ങനെ വർണ്ണിക്കും. അതുകൊണ്ട് പറയുന്നു, ഫലവിവക്ഷ യോഗേ വാക്യസ്യ ജ്ഞാനസ്തുത്യർത്ഥ, ജ്ഞാനം മഹത്വമുള്ളതാണോ അത് ബോധിപ്പിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മഹത്വം എന്താണോ അത് അജ്ഞാന നിവൃത്തി, അതാണ് അതിന്റെ മഹത്വം. തീർത്ഥം ശ്ലോകം സംഘാതം ഇഷ്ടി സഹവിന്ദതേ ലഭതേ, ഇഷ്ടി സഹവിന്ദതേ എന്നുള്ളതിനാണ് ഇവിടെ ഭാഷകാരം പറഞ്ഞു. പുത്രമാത്യാദി സംഹതി ഈ ലോകത്തോടുകൂടി ഇരുന്ന് ശരിക്കും ഈ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലൗകികമായ വിഷയത്തിലൊക്കെ താല്പര്യമുള്ളവർ പറയും, എന്തിനാ ഈ ആത്മബോധത്തിന് വേണ്ടി ഒന്നും ത്യജിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭാര്യയും ഭർത്താവും പുത്രനും പുത്രിയും ഇതെല്ലാം കൂടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ആത്മബോധത്തെ നേടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല, നേട്ടം മാത്രമേ ഉള്ളൂ, ആത്മബോധം നേട്ടം, ബാക്കിയെല്ലാം ഇപ്പോൾ ഉള്ളതെല്ലാം കൂടെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞു കിട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ ആള് കൂടും. കാരണം ഒന്നും ത്യജിക്കാനില്ല, ഒന്നും ഉപേക്ഷിക്കാനില്ല. ഇന്ന് മനുഷ്യന് കൂടെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനും ദോഷമൊന്നും, എന്നാലും ഇതിന് താല്പര്യം വരത്തുള്ളൂ. അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നു? ത്യാഗം, സന്യാസം, ബ്രഹ്മചര്യം, ഇതൊക്കെ പഴഞ്ചൻ കാര്യങ്ങളാണ്. ഇതൊന്നും കൊണ്ട് ഒന്നുമില്ല. ഇന്ന് ഈ ലോകം എങ്ങനെയാണ് വരുന്നത്? ഇതുപോലെ തന്നെ അനുഭവിക്കും. എന്നിട്ട് കുറച്ച് ആശയങ്ങളിവിടെ ഗ്രഹിച്ചു വയ്ക്കുക. ആത്മബോധം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ വലിയ അലച്ചിലൊന്നും കൂടാതെ ഇതൊക്കെ അനുഭവിക്കുന്നതിനുള്ള ചില ടെക്നിക്കുകളാണ്. ഇതൊക്കെ അനുഭവിക്കുന്നതിന് കൂടുതൽ ആനന്ദത്തിൽ ഈ സുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഒരു സഹായം മാത്രമാണ് ആത്മബോധം. അങ്ങനെ ആത്മബോധത്തെ കണ്ടാൽ മതി. ബാക്കി ത്യാഗത്തെക്കുറിച്ചും വൈരാഗ്യത്വത്തെ കുറിച്ച് പറയുന്നത് പഴയകാലത്ത് ഓരോരുത്തർ മനുഷ്യനെ വഴിതെറ്റിക്കാൻ പറഞ്ഞു. ഇത് പറയുമ്പോഴല്ലേ ആൾക്കാർ ഇടിച്ചു കയറുന്നു. എന്ന ആത്മബോധം ഞങ്ങൾക്കും വേണം, ഇതൊക്കെ അനുഭവിക്കുകയും വേണം. കൂടുതലായിട്ട് ആത്മബോധത്തിൻ്റെ സുഖവും മനുഷ്യരാകൃഷ്ടരാക്കുന്നു എന്ന് പറയുന്നത് പുത്രാമാത്യാദി സംഗതി. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. പുത്രാമാത്യാദി ഇതെല്ലാം, താൻ എന്തൊക്കെയാണോ ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം വച്ചുകൊണ്ട് ആത്മബോധവും. ഇത് ശ്രുതി വരെ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ശ്രുതി പറഞ്ഞത് ഇന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞത് ഇവനിതിലൊരു താല്പര്യമുണ്ടാക്കി, ഇവൻ മുന്നിലേക്ക് വന്ന് മുന്നോട്ട് നടന്ന് തത്വത്വം മനസ്സിലാക്കി ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇത് ഉപദേശിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സായിപ്പന്മാരുടെ കാശ് അങ്ങനെ ഇന്ത്യൻ കാശിനെക്കാളും വില കൂടുതലാണ്. ഇപ്പോഴാണെങ്കിൽ വലിയ വിലയാണ്. അതിൽ കണ്ണുവെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഒരു ത്യാഗവും വേണ്ട, ബ്രഹ്മചര്യവും വേണ്ട, സന്യാസവും വേണ്ട, ഇതൊന്നും വേണ്ട. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചോളുക. അതനുഭവിക്കാനുള്ള ഒരു പുതിയ സംഗതി പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ അനുഭവിച്ചും അടുത്തവർക്ക് എന്നാൽ പുതിയ സംഗതിയിലൂടെ ഇതിനെയൊക്കെ അനുഭവിക്കാം. അതിനോട് അത് ഉദ്ദേശ്യശുദ്ധിയിലല്ല പറയുന്നു. ഈ പറയുന്ന ധനവും കീർത്തിയും ഒക്കെ ആഗ്രഹിച്ച് പറയുന്നു. ശ്രുതി അങ്ങനെയല്ല പറയുന്നു. പക്ഷെ ഇത് പണ്ടും പറയുമായിരുന്നു, ഇന്നും പറയുന്നു, പണ്ടും പറഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥം എന്താണ്? ഈ കീർത്തി, ശ്ലോകം എന്നൊക്കെ പറഞ്ഞാൽ അത് അടുത്ത് പറയുന്നു. ഈ പരമാർത്ഥം അവിടെ ഗ്രഹിക്കണം. യദ്വാ യഥോക്തം വസ്തുയോ വേദ മുമുക്ഷൂണാം അപേക്ഷിതം കീർത്തിശബ്ദിതം ഐക്യജ്ഞാനം തദ്ഫലം ശ്ലോകശബ്ദിതാം മുക്തിമാപ്നോതീതി മുഖ്യമേവ ഫലം. അങ്ങനെ പറയുന്നിടത്ത് ഒരു രഹസ്യത്തെ ഒളിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന പുത്രാമാത്യാദികൾ, ലോകസുഖങ്ങൾ, ഇതൊന്നുമല്ല മുമുക്ഷൂണാം അപേക്ഷിതം. മുമുക്ഷു ഇതൊന്നുമല്ല ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ അവൻ്റെ മുമ്പിൽ വച്ചാലും ശരി, നിനക്കിത് കിട്ടും അത് കിട്ടും, ഈ ലൗകിക സുഖത്തെ വലിയ സുഖമാക്കുന്നതാണ് ആത്മസുഖം, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മുമുക്ഷു സ്വീകരിക്കത്തില്ല. മുമുക്ഷു അപേക്ഷിക്കുന്നത് എന്താണോ കീർത്തി ശബ്ദിതം ഐക്യജ്ഞാനം. അങ്ങനെ പറയുന്നിടത്ത് അവൻ മനസ്സിലാക്കും ശ്രുതിയുടെ താല്പര്യം ഈ പറയുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ട് തത്വജ്ഞാനത്തെ പറയുന്നതല്ല, മറിച്ച് അവിടെ നേരിട്ട് പറയുന്ന ഐക്യജ്ഞാനം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, സദാത്മേകത്വജ്ഞാനം തദ്ഫലം ശ്ലോകം എന്ന് പറയുന്നത് ശബ്ദിത മുക്തിയും ഇത് രണ്ടും ഇവിടെയും പറയുന്നു. അല്ലാതെ ഈ ഭൗതിക സുഖങ്ങളെ അത് പറയുന്നതല്ല. ജ്ഞാനവും ജ്ഞാനഫലവും അത് തന്നെയാണ് ഇവിടെയും നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മുമുക്ഷു ഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് മുമുക്ഷു അത് മാത്രമേ ഇവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. മുക്തിവ്യാപനോതി മുഖ്യമേവ ഫലം. വാസ്തവത്തിൽ ഈ പറയുന്ന പുത്രമാത്യാദി ഈ ലോകസുഖത്തെ ആത്മബോധം കൊണ്ട് അനുഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് ജനമാകുന്നത് ജനമെല്ലാം അതിന്റെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുമുക്ഷു അത് അപേക്ഷിക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയുന്നിടത്തും ശ്രുതി പറഞ്ഞാലും രണ്ട് ശബ്ദം ശ്ലോകം കീർത്തി പുണ്യശ്ലോകൻ എന്നൊക്കെ പറയാറില്ലേ, ആ ശ്ലോകമൊന്നും എന്റെ ഇവിടെ എടുക്കുന്നു. പ്രസിദ്ധിയല്ല, മറിച്ച് സ്തുതിയല്ല, മറിച്ച് ആത്മബോധത്തെയും മുക്തിയും തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അത് മുമുക്ഷു അങ്ങനെ സ്വീകരിച്ചുള്ളൂ. മറ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അവരത് സ്വീകരിക്കുക. അതാണ് ഭാഷകാർ രണ്ട് വ്യാഖ്യാനവും പറഞ്ഞത്. കുതശ്ച ആത്മതത്വമേവ ജ്ഞേയം അനാദൃത്തി അന്യം. അപ്പൊ ഇതിന്റെ താല്പര്യം എന്താണ്? മറ്റെല്ലാത്തിനെയും അനാദരിച്ചിട്ട്, അതാണല്ലോ അതിന്റെ താല്പര്യം. പുത്രമാത്യാദിയുടെ ലോകസുഖമെല്ലാം എന്ന് പറയുന്നതിന്റെ കൂടി താല്പര്യം അതിനെ അനാദരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ത്യജിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഗുരുവനത് കഴിയുന്നോ കഴിയുന്നില്ലേ എന്നുള്ളത് വേറെ കാര്യം. അത് കഴിയുന്നത് വളരെ വിരളം ആൾക്കാർക്കേ കഴിയത്തുള്ളൂ. അതൊരു പരമാർത്ഥമാണ്. ഈ ഭൗതിക സുഖത്തെ ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന തരത്തിലുള്ള മുമുക്ഷുവാകുക എന്ന് പറയുന്നത് സഹസ്രാണാം മനുഷ്യേഷു. ബാക്കിയുള്ളവരെല്ലാം ഈ സുഖങ്ങളൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ് സ്വാമിയാകുന്നത്, ആധ്യാത്മികമാകുന്നത്. ഭൗതികത്തിൽ കിട്ടാത്ത എന്തോ സുഖങ്ങൾ ഇവിടെ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് ആധ്യാത്മികത്തിൽ വരുന്നു എന്നേ ഉള്ളൂ. അനാദൃത്യ എന്ന് പറയുന്ന അഭാവത്തിൽ നിന്നും വേഷം മാറിയുണ്ടെന്നും ആർക്കും അതൊന്നും എത്തത്തില്ല. വേഷം മാറിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. അവൻ്റെ ചെറിയ വൃത്തങ്ങളിൽ നിന്നുകൊണ്ട് ഓരോന്ന് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹങ്ങളാണ്, അവിടെ നേടാനുള്ള ആഗ്രഹങ്ങളാണ്, ഓരോന്ന് കൈവശം വയ്ക്കാനുള്ള ആഗ്രഹങ്ങൾ, യോഗക്ഷേമങ്ങളിൽ തന്നെയാണ് താല്പര്യം. പക്ഷേ ആത്മതത്വമേവ ജ്ഞേയം അനാദൃത്യ അന്യത് സർവം. ബാക്കിയുള്ള സർവത്തിനെയും വിട്ടിട്ട് ഈ ആത്മതത്വത്തെ മാത്രം സ്വീകരിക്കുക എന്നുള്ളു. നമ്മൾ എല്ലാത്തിനും സന്ധി ചെയ്യും, ആ തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ പോട്ടെ, ഇത്രയും ആകാം. ഇതൊക്കെ ഒരു തരത്തിലുള്ള ആത്മവഞ്ചനയാണ്. അവനവനറിയാം ഇത് ശരിയല്ല, ഇതിനെ അനാദരിക്കാൻ തനിക്ക് കഴിയാത്തതുകൊണ്ടാണ്, ഇതിനെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതിനെങ്ങനെ പിടിച്ചിരിക്കുന്നു. ഓരോ അതിനുവേണ്ടി ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നു. ത്യാഗമൊക്കെ ബാഹ്യമായിട്ടേ ഉള്ളൂ, വേഷഭൂഷാദികളിലൊക്കെ ഉള്ളൂ. ഉള്ളിൽ ഒരുപാട് താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നു. പക്ഷെ ശ്രുതിയുടെ താല്പര്യം അതല്ല. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇതിനെയൊക്കെ കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും താല്പര്യം എന്താണ്? ആത്മതത്വം ഏവ ജ്ഞേയം അനാദൃത്തി അന്യ ബാക്കിയെല്ലാം ഇതിൻ്റെ ഇതിഹാസ ത്യാഗം ഉപേക്ഷ അതാണ്. എന്തുകൊണ്ടങ്ങനെ പറയാൻ ശ്രുതി തന്നെ ധൈര്യപ്പെടുന്നു. ആത്മാവും മതി, മറ്റൊന്നും വേണ്ടെന്ന് അതിന് പറയുന്നു. അടുത്ത മന്ത്രം പറയുന്നു, തദേതത്രേയ പുത്രാത്രേയോ വിത്താത്രേയോ അന്യസ്മാത് സർവസ്മാത് അന്തരതരം യദയമാത്മാ സയോ അന്യം ആത്മനഃ പ്രിയം ബ്രുവാണം ബ്രൂയാൻ പ്രിയം രോസ്യതീതി ഈശ്വരോഹ തഥൈവ സ്യാൻ ആത്മാനമേവ പ്രിയം ഉപാസീത സയ ആത്മാനമേവ പ്രിയം ഉപാസ്ഥേ നഹസ്യ പ്രിയം പ്രമായുഗം ഭവതി. ഇവിടെ മുമ്പ് അർത്ഥവാദത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിവിടെ വീണ്ടും ആ തത്വത്തെക്കുറിച്ച് പറയും. എന്തിന് ത്യജിക്കണം, എന്തിനുപേക്ഷിക്കണം? പുത്രമാത്യാദികളോടുകൂടിയിരുന്ന് ഇങ്ങനെ കീർത്തിയെ പ്രാപിച്ച പോലെ ആത്മബോധവും കൂടെ ഇരുന്നോട്ടെ, ഇതൊന്നും അതിനൊരു തത്വമുണ്ട്. സർവത്തെയും അനാദരിക്കുന്ന തത്വം അതിനടുത്ത് പറയുന്നു, പ്രിയതരം പുത്ര പുത്രോ ഹി ലോകേ പ്രിയ പ്രസിദ്ധ തസ്മാതപി പ്രിയതരമിതി നിരുദ്ദിശയ പ്രിയതരശയതി. അത് തത്വമായതുകൊണ്ട് തന്നെ എന്തായാലും ഒരുവന് പ്രിയമായിരിക്കുന്നത് അവൻ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. പ്രിയത്തെ എങ്ങനെ ത്യജിക്കും? നമ്മളെപ്പോഴും ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന അപ്രിയത്തെ, അപ്രിയമായ വിഷയങ്ങൾ ത്യജിക്കാൻ ആഗ്രഹിക്കും. പ്രിയത്തെ സ്വീകരിക്കുക, അപ്രിയത്തെ ത്യജിക്കുക, അതാണ് ഇവിടുത്തെ തത്വം. തദ്ദേത് ആത്മതത്വം പ്രേഹ പ്രിയതരം. അവിടെ പ്രിയതരമായിരിക്കുന്ന പ്രിയതമമായിരിക്കുന്ന നിടത്തോണെന്ന് പറയും വ്യാഖ്യാനം. അത് തനിക്ക് താൻ തന്നെയാണ് പറയുന്ന ആത്മതത്വം, തന്നിലിരിക്കുന്ന തത്വം, തൻ്റെ പാരമാർത്ഥിക സ്ഥിതി, തൻ്റെ വാസ്തവ സ്വരൂപം. താനെന്ന് പറഞ്ഞാലും മതി, പക്ഷെ താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരീരത്തിലും മനസ്സിലും പ്രാണനിലും എല്ലാം വരും. സർവാധാരമായിരിക്കുന്ന താൻ എന്നുള്ളൊരു ബോധം വരുത്തണം. എല്ലാമായിരിക്കുന്ന താൻ എന്നുള്ളൊരു ബോധം വന്നാലും മതി, പക്ഷെ അത് എളുപ്പമല്ല. കാരണം ഇപ്പൊ തന്നെ താൻ ഇതിനോടൊക്കെ താതാത്മ്യപ്പെട്ട എല്ലാമായിരിക്കുകയാണ്. അതുപോരാ, ഈ താതാത്മ്യ ശൂന്യമായി സർവാത്മകമായി വരുന്നു, അത് ആയാലും മതി, പക്ഷെ അതാകുന്നില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ആ തത്വത്തെ ഗ്രഹിക്കുക, തൻ്റെ തത്വത്തെ. ആത്മതത്വം പ്രേഹ പ്രീതരം, അത് ഈ ലോകത്തിൽ സർവത്തെക്കാളും പ്രിയപ്പെട്ടതാണ്. തനിക്ക് തന്നോളം പ്രിയപ്പെട്ട വേറെ യാതൊന്നുമില്ല. ഒന്നും മറ്റൊന്നിനു വേണ്ടിയും തന്നെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല. തനിക്ക് വേണ്ടി മറ്റെന്തിനേയും താൻ ഉപേക്ഷിക്കും. ഇങ്ങനെ കണ്ടുവരുന്നു, അത് തത്വമാണ്. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്ന താനോ പറയുന്നു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ പ്രാണനെ ത്യജിക്കുന്നു, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവനെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതെല്ലാം ചെറിയൊരു ഭ്രമം കൊണ്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഭ്രാന്തിയുണ്ട് മാത്രം. അവിടെ എല്ലാം അതെല്ലാം ചെയ്യുന്നത് തൻ്റെ പ്രിയത്തിന് വേണ്ടി തന്നെയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ്, തനിക്കത് പ്രിയമായതുകൊണ്ട് തനിക്ക് പ്രിയമായത് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ത്യജിക്കുക തനിക്ക് പ്രിയമാണെങ്കിൽ തന്നിലുള്ള പ്രീതിയുണ്ട്, താൻ പ്രാണനെ ഉപേക്ഷിക്കും. സ്വാഭാവികം തനിക്ക് പ്രിയമാണെങ്കിൽ അത് ചെയ്യൂ. അന്യ ജീവന് വേണ്ടി തൻ്റെ ജീവനെ കളയുന്നത് തനിക്ക് പ്രിയമാണെങ്കിൽ ചെയ്യത്തില്ല. തൻ്റെ പ്രീതി, ആ പ്രീതി ചുരുങ്ങി ചുരുങ്ങി അവസാനം തന്നിലേക്ക് വരും. താൻ മാത്രമാണ് ആത്യന്തികമായി തൻ്റെ ലക്ഷ്യം. അവിടെ മറ്റൊന്നുമില്ലെങ്കിൽ മറ്റെല്ലാത്തിനും വേണ്ടി താൻ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. അവിടെ എല്ലാം പോയി. ഇവിടെ പറയുന്നു പുത്രൻ പോയി, ഭാര്യ പോയി, ഭർത്താവ് പോയി, ബന്ധുക്കൾ പോയി, ഗുരു പോയി, ശിഷ്യൻ പോയി. ഇതെല്ലാം തന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കേവല ഉപകരണങ്ങളാണ്. അപ്പോ അതിനെല്ലാം വിടുന്നു. കാരണം ഞാൻ പറയുന്ന എന്താണ്, അതിനുവേണ്ടി ഞാൻ ശിഷ്യനാണ്, ഗുരുവിന് വേണ്ടി എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നു. ഗുരു പറയുന്നു ശിഷ്യന് വേണ്ടി എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നു. പുത്രന് വേണ്ടി, ഇവിടെ പുത്രൻ ഭാര്യയൊക്കെ പറയുന്നു, അവർക്ക് വേണ്ടി അതിന് വേണ്ടപ്പെട്ടവർ ഉപേക്ഷിക്കുന്നു. എന്തിന്? അതെനിക്കിഷ്ടം. അപ്പൊ ആ എല്ലാത്തിനും വിട്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടം അതെവിടെ ഇരിക്കും? എന്നിൻ്റെ ഇരിക്കും. അപ്പൊ ഞാനും എൻ്റെ ഇഷ്ടവും മാത്രം. അപ്പൊ ആ ഇഷ്ടം എന്നിൽ തന്നെയാണ്, എന്നിൽ നിന്ന് തന്നെയാണ് ആ പ്രിയം പുറത്തു വന്നത്. ഞാൻ മാത്രമായിരിക്കേ എന്നിൽ നിന്ന് പ്രിയം വരിക എന്ന് പറഞ്ഞാൽ ആ പ്രിയം ഞാനായതുകൊണ്ടാണ്. ആത്മപ്രിയം എന്ന് പറയുന്നത് താൻ തന്നെയാണ് ആ പ്രിയം. കാരണം മറ്റൊരിടത്ത് നിന്നും പ്രിയം തന്നിലേക്ക് വരാമൊന്നുമില്ല. കാരണം താൻ ബാക്കി എല്ലാത്തിനും വിടുന്നു, സർവത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ആർക്കു വേണ്ടിയും തന്നെ ഉപേക്ഷിക്കുന്നത് തനിക്കിഷ്ടമാണ്. അങ്ങനെ സർവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് താനും തന്റെ ഇഷ്ടവും. ശരി, ആ ഇഷ്ടം എവിടെ നിന്ന് വരുന്നു? പുറത്ത് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ? കാരണം മറ്റെല്ലാത്തിനും വേണ്ടി ഉപേക്ഷിച്ചല്ലേ. അപ്പൊ ആ അവസാനത്തെ ഇഷ്ടം തന്നിലുള്ളതാണ്. അത് ആ ഇഷ്ടം ആഗന്തുകമൻ, മറ്റൊന്നും വന്നു ചേരുന്ന ആ ഇഷ്ടം താൻ തന്നെയാണ്. ആ പ്രിയം താൻ തന്നെയാണ്. അതാണ് ആത്മ ആനന്ദം, സച്ചിദാനന്ദം, ആത്മാനന്ദം, ആനന്ദസ്വരൂപം എന്ന് പറയുന്നത്. അതുമാത്രമാണ് ആത്മാനന്ദം എന്ന് പറയുമ്പോൾ. അത് ആഗന്തുകമല്ല, പ്രത്യേകം മനസ്സിലാവും. ഇനി തന്നിലേക്ക് വന്നു ചേരേണ്ട ഒരു കാര്യമല്ല. അടുത്ത് വ്യക്തമായും പറയും, ഏതെങ്കിലും ഒരു ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെ താൻ സാക്ഷാത്കരിക്കുന്ന ആത്മസുഖസ്യ സ്വരൂപദേവ അവിനാശിത്വനത്തു ഉപാസ്യ. നമ്മൾ ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന ഒരു ആനന്ദമല്ല. പക്ഷെ അങ്ങനെ ഒരു ആനന്ദമില്ലേ എന്ന് ചോദിച്ചു. ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെ ഉണ്ട്. അങ്ങനെ ഒരു ആനന്ദത്തെ നിഷേധിക്കുന്നു. തന്നെ തന്നെ താൻ അറിയാത്ത ഒരുപാട് ആനന്ദങ്ങളുണ്ട്. ചില പറയുന്നു അങ്ങനെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആനന്ദം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നു എല്ലാ നാടികളെയും. സംബന്ധം പറയുന്നതല്ല, ശാസ്ത്രമാണത്. അങ്ങനെയൊക്കെ ഒരുപാട് ആനന്ദങ്ങൾ വരാനും പോകാനും എല്ലാം ഉണ്ട്. കണ്ടെത്തേണ്ട ആനന്ദങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചന്ദ്രമണ്ഡലത്തിൽ ആനന്ദമുണ്ടല്ലോ, ആത്മാവിൽ ആനന്ദമല്ല. ആത്മസ്വരൂപമായ ആനന്ദമല്ല. ആത്മസ്വരൂപമായ ആനന്ദം എന്താണ്? അതിപ്പോ ഉള്ളതാ, ഏറ്റക്കുറച്ചിലുള്ളതല്ല. നിങ്ങൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കുമ്പോൾ വരികയും അത് കാണിക്കാതിരിക്കുമ്പോൾ പോവുകയും ചെയ്യുന്നതാണല്ല. അത് നിത്യസിദ്ധമായ ആനന്ദമാണ്. ആ ആനന്ദം അത് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ആനന്ദം ജ്ഞാനിയിലുമുണ്ട്, അജ്ഞനിലുമുണ്ട്. ജ്ഞാനിക്ക് വിശേഷിച്ച ഒരു ആനന്ദമൊന്നുമില്ല. ഇനി ഈ വിശേഷ ആനന്ദങ്ങളൊക്കെ ഒരുപാട് ആനന്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൽപ്പാന്തം വരെ ഇങ്ങനെ ആനന്ദത്തിരിക്കാം, സുഖത്തിലിരിക്കാം, ദുഃഖത്തിൻ്റെ ലേശം പോലും ഇല്ലാതെയുള്ള സുഖത്തിലിരിക്കാം. ഈ ആനന്ദങ്ങളൊക്കെ എവിടെയാപ്പോ? സാദൃശ്യ ആനന്ദത്തെക്കുറിച്ച് പറയുന്നു. ഒരു ആനന്ദത്തെക്കാൾ വലുതാണ് മറ്റേ ആനന്ദം, അതിനേക്കാൾ വലിയ മറ്റൊരു ആനന്ദം. ഈ ആനന്ദമെല്ലാം മനസ്സിന്റെ അന്ധകരണത്തിന്റെ അവിടെ ഇവിടുന്ന ഈ ആനന്ദങ്ങളൊക്കെ വരുന്നു. കാരണം അത് സാത്വിക രാജസ താമസ ഭാവങ്ങൾ ചേർന്നതാണ്. അതിലെ മലങ്ങളെ മാറ്റിയ രാജസ താമസഭാവങ്ങളെ നിരാകരിക്കുന്നതിനനുസരിച്ച് ആ സത്വ അഭിവൃദ്ധി ഉണ്ടാവും, സാത്വികമായ ആനന്ദമുണ്ട്. അത് സത്വഗുണത്തിൻ്റെ ആവിർഭാവമാണ് ആനന്ദം. ആ സത്വഗുണം എവിടെ ഇരിക്കുമോ? പ്രകൃതിയിലേ ഇരിക്കും. ഗുണ സാമ്യമാണ് പ്രകൃതി. അതുകൊണ്ട് എത്ര വലിയ ആനന്ദം നമ്മൾ അനുഭവിച്ചാലും ശരി, ഏത് കുണ്ഡലിനിയിൽ അനുഭവിച്ചാലും ശരി, എല്ലാം ആ സത്വഗുണ തമോമയായിരിക്കുന്ന ആ പ്രകൃതിയുടെ ആനന്ദം, അതാണ് അനുഭവിക്കുന്നത്. ആത്മാവിന്റെ ആനന്ദമല്ല. അങ്ങനെ സത്വ വൃദ്ധിയിലൂടെ ഉണ്ടാകുന്ന ഒരു ആനന്ദം ആത്മാവിലല്ല, മറിച്ച് ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. ഇവിടെ അദ്വൈതത്തിൽ അങ്ങനെ ഒരു ആത്മാനന്ദത്തെക്കുറിച്ചേ പറയുന്നുണ്ട്. സമാധി സുഖം എന്ന് പറയുന്നു, അത് ഈ പറഞ്ഞ സത്വത്തിൻ്റെ അനുഭവം. അത് ശ്രേഷ്ഠമല്ല, അത് മഹത്താണ്, ശ്രേഷ്ഠമാണ്. കഴിയുമെങ്കിൽ അത് ആ ആനന്ദത്തെ അനുഭവിക്കുക, ശ്രമിക്കുക. കാരണം അത് ലൗകികമായ ആനന്ദമല്ല, അലൗകികമായ ആനന്ദമാണ്, നല്ലതാണ് കഴിഞ്ഞ. പക്ഷെ അത് അദ്വൈതാനന്ദമല്ല. അദ്വൈതി പറയുന്ന ആനന്ദം നിത്യസിദ്ധമാണ്, അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ആ ആനന്ദം വേണമെങ്കിൽ സത്വവൃദ്ധിയിലൂടെ ഉണ്ടാകുന്ന ആനന്ദം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അദ്വൈതത്തിന് പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. അത്ര ഒരു ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നല്ല അദ്വൈതം. അത് ശൂന്യമാണോ? അല്ല, അതുകൊണ്ടല്ലേ അത് നിഷേധിക്കുന്നു. ജഡമാണോ? അല്ല, അതൊക്കെ നിഷേധിക്കുന്നു. അല്ലെ അതിന് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. വർത്തികാരൻ പറയും, അവിടെ സംഖ്യൻ പറയുന്ന അതല്ല, മറ്റേതെങ്കിലും തന്ത്രത്തിലോ മന്ത്രത്തിലോ പറയുന്നതല്ല. ഇവിടെ ശ്രുതി പറയുന്നത് സ്വരൂപാനന്ദം എന്ന് പറഞ്ഞാൽ വ്യക്തമാണല്ലോ, ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം. ആത്മസ്വരൂപം എന്താണ്? നിരതിശയമാണ്, അതിലേറ്റക്കുറച്ചിലൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധന ചെയ്താൽ കിട്ടുന്ന ആനന്ദമല്ല, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആനന്ദമല്ല. അതിന് വലുതായിട്ടും ചെറുതായിട്ടും അനുഭവിക്കാം. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രകൃതിയുടെ ആനന്ദമാണ്. ആ ആനന്ദം പോരെ, അത് അവരവർ തീരുമാനിക്കും. അത് മതിയോ, മതിയെന്നാണ് തോന്നുന്നതെങ്കിൽ അത് മതി. ഇവിടെ പറയുന്നത് മുക്ഷുവിനെ സംബന്ധിച്ച് അതല്ല ഹയമാണ്, സംസാര അന്തർഗതമാണ്. ആത്മസ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടുള്ള സർവ്വതും അത് ഹേയമാണ്. ആത്മസ്വരൂപമായ ആനന്ദം അതിപ്പോഴും ഉള്ളതാണ്, വന്നു ചേരേണ്ട ഒന്നല്ല. അതിന് ഉള്ള യുക്തികളാണ് ഇവിടെ പറയുന്നത്, തെളിവാണ് തരുന്നത്. ആനന്ദം നിത്യസിദ്ധമാണ്, നിത്യപ്രാപ്തമാണ്. പിന്നെ അതിനെന്തെങ്കിലും ഒരു തടസ്സം പറയാമെങ്കിൽ അത് പറയാം അജ്ഞാനം. ആ തടസ്സത്തെ മാറ്റുക. അതെങ്ങനെ നിത്യസിദ്ധമായിരിക്കുന്നു? പറയുന്നു, പുത്രോഹി ലോകേ പ്രിയ പ്രസിദ്ധ. പുത്രൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, തനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ശരി, അത് പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണത്. അത് തനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് ആനന്ദമായി, പൽപായസമാകാം, മറ്റെന്തെങ്കിലും ആകാം, ധനമോ മാനമോ കീർത്തിയോ എന്തുമാകാം. തസ്മാത് അഭിപ്രിയതരം, അങ്ങനെ സർവത്തെ എടുക്കുക, അതിലെല്ലാം പ്രിയതമമായിരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയതരം എന്ന് പറഞ്ഞാൽ പ്രിയതമം എന്നുള്ള രീതിയിൽ എടുക്കുന്നു. മറ്റും വാർത്തകാരം പറയുന്നുണ്ട്, അതാണെന്ത് നിരതിശയ പ്രിയത്വം. ഞാൻ പറഞ്ഞു നിരതിശയമായ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മനസ്സുകൊണ്ട് ഒരാനന്ദത്തെ വിഷയമായി അനുഭവിച്ചാൽ അത് സാദിശ്യമായി, അത് ഏറ്റക്കുറച്ചിൽ വരും. ചെറിയ ആനന്ദം, വലിയ ആനന്ദം, അങ്ങനെ സ്വരൂപാനന്ദം അങ്ങനെ അത് സദാ തന്നിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടൊരാൾ ഈ സുഖങ്ങളൊന്നും പോരാ, എനിക്കിനി ഏതെങ്കിലും അലൗകികമായ സുഖത്തെ അനുഭവിക്കണം. ചിലവർ എനിക്ക് യാഗം ചെയ്ത് സ്വർഗസുഖത്തെ അനുഭവിക്കണം, ചിലവർ എങ്ങനെയുള്ള ഉപാസനയിലൂടെ പോയി ആ ബ്രഹ്മലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കണം, സത്യലോകസുഖത്തെ അനുഭവിക്കണം, സർവ ഇഷ്ടങ്ങളും സർവകാമങ്ങളും പൂർത്തീകരിക്കുന്ന സുഖം അതിനനുഭവിക്കണം. അങ്ങനെയെല്ലാം സുഖത്തിന് വേണ്ടി യത്നിക്കുമ്പോൾ ഒരുവൻ എന്തിനു വേണ്ടി യത്നിക്കുന്നു? അതെല്ലാം തനിക്ക് അനുകൂലമാണ്, തനിക്കിഷ്ടമായതുകൊണ്ടാണ്. എല്ലാ ത്യാഗവും ആ സ്വാർത്ഥതയിൽ അവസാനിക്കുന്നു. ഒരിക്കലും പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് സർവത്തെ ഉപേക്ഷിച്ച് സ്വാമിയായിരിക്കും. എന്നാത് സ്വന്തം സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത എവിടെ ചെന്നിരിക്കുന്നു? മറ്റ് സ്വാർത്ഥതകളിൽ നിന്നുള്ള അതിനുള്ള മേന്മ എന്താണ്? തന്നെ സ്വസ്വരൂപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സ്വസ്വരൂപം തന്നെ പ്രിയമായതുകൊണ്ട്, മറ്റെന്തിനേക്കാളും പ്രിയമായതുകൊണ്ട് എല്ലാത്തിനും ഉപേക്ഷിക്കുന്നു. അതിന് ഉപേക്ഷിച്ചതിനൊക്കെ രണ്ടാമത് പോയി പഠിക്കുന്നു എന്നുള്ള കാര്യം വേറെ, അത് രണ്ടാമത്. എന്തായാലും ഉപേക്ഷിക്കുമ്പോൾ ഇതാ മനോഭാവം, അത് തനിക്ക് പ്രിയമായതുകൊണ്ട്. എന്തുകൊണ്ട് താൻ സമാധിയിരിക്കും? തനിക്ക് പ്രിയമായതുകൊണ്ട്. അല്ലെങ്കിൽ സമാധിയിരിക്കും. എന്തുകൊണ്ട് താൻ ഉപാസിക്കുന്നു? എന്തുകൊണ്ട് ജപിക്കുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? എന്നാ തൻ്റെ സ്വാർത്ഥത, ആ സ്വാർത്ഥം സ്വമെന്ന് വെച്ചാൽ ആത്മാവാണ്, ആത്മാർത്ഥമാണ്, തന്നെ അവിടെ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് അതിനെ സ്വീകരിച്ചാൽ മതി. അതിനെ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അതിനെ ഗ്രഹിക്കുക, അതിനെ ബോധിക്കുക, അത് മതി എന്നാണ് പറയുന്നത്. ഹെത്വന്തൊരു ഉപദേശോ പത്നീയത്വം ആത്മനഃ തദ്ദേതി ശാസ്ത്രീണ ഭണ്യതേ തദ്ഭുത്സവേ. അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവന്, സ്വസ്വരൂപം താൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവന്, അതിനു വേണ്ടിയിട്ടാണ് എന്തിനു താൻ തന്നെ അറിയണം, എങ്ങനെ താൻ ആനന്ദ സ്വരൂപനായിരിക്കുന്നു, അതിനുള്ള ഹേതുക്കൾ അടുത്ത് പറയുന്നു എന്നാണ്. അവ്യാകൃതം വ്യാകരണം പ്രതി ദർശന സിദ്ധയെ തദന്തരായ തത്സത്യ തന്തു കൊടുത്തു പരാശ്രുതി. പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തിനി സൃഷ്ടി? സൃഷ്ടിയുടെ ഉപയോഗം എന്താ? സൃഷ്ടിയുടെ ഉദ്ദേശ്യം അതെന്താണ്? അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി? ഇതൊക്കെ ഈ സൃഷ്ടിയുടെ വൈചിത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എന്തിനു വേണ്ടി? ഇതൊക്കെ ഒരു ജനനം മരണം, പിന്നെ ഇതിലിങ്ങനെ കടന്നു പോവുക, കുറേ സുഖം ദുഃഖം, കുറേ ലാഭനഷ്ടങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടി പറയുന്നു? അവ്യാകൃത വ്യാകരണം പ്രത്യേക ദർശന സിദ്ധി, ആത്മദർശനത്തിന് വേണ്ടിയാണ്. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്രുതിയെ സംബന്ധിച്ച് ഇതിന് ഒരൊറ്റ സമാധാനമാണ്, സൃഷ്ടി ആത്മബോധത്തിന് വേണ്ടി. ഉണർന്നത് ആത്മബോധത്തിന് വേണ്ടി എന്നാണ്. അവ്യാകൃത അവസ്ഥ, ആ സുപ്തമായ അവസ്ഥ, അവിടെ ആത്മബോധം ഉണ്ടാകുന്നില്ല. അവിടെ അതല്ല, ബാക്കിയെല്ലാം ഉണ്ട് അവിടെ. അവിടെ സംസാര നിവൃത്തിയുണ്ട്, ഇതൊന്നുമില്ലല്ലോ, ഈ കോലാഹലങ്ങളൊന്നുമില്ലല്ലോ, ബന്ധമോക്ഷങ്ങളൊന്നുമില്ലല്ലോ, പ്രിയാപ്രിയങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ആത്മബോധം അത് മാത്രം അവിടെ ഇല്ല. അങ്ങോട്ട് പറയുന്നത് പ്രത്യേക ദർശന സിദ്ധയെ, പ്രത്യേക ദർശന ശ്രദ്ധയ്ക്ക് വേണ്ടി ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നത്. തസ്സൃഷ്ടാത്ത ദൈവാനുപ്രാവശ്യം അനുപ്രവേശം അതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നത്. ശരി, എന്നാ പിന്നെ എന്താ തടസ്സം? ഇവിടെ സൃഷ്ടിച്ചു, ഇവിടെ വന്നു, ആത്മാവിനെ അങ്ങ് അറിയുക, തീർന്നില്ലേ? പക്ഷെ ഇവിടെ തടസ്സമുണ്ടെന്നാണ്. തദന്തരായ തത് ശക്തി. പക്ഷെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഈ ജാഗ്രത സ്വപ്നത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തത്ശക്തി അതിലേക്ക് മനസ്സതിലായിപ്പോയി. തത്ശക്തി അതിൽ ശക്തമായി മനസ്സ്. പിന്നെ ഇതിൽ ഉള്ള സുഖത്തില ഈ ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ സുഖത്തിലായി പിന്നെ താല്പര്യം. ആത്മസുഖം വിട്ടു, അതിനോട് മനസ്സ് ശക്തമായി തന്നുപുറത്തു പരാശ്രുതി. അപ്പൊ ശ്രുതിയുടെ ജോലി ഇതാണ്, തന്നുപുറത്തു. ഇതിനോട് വന്ന ഒരു ശക്തിയുണ്ട്. ഈ ബഹിർമുഖമായ ബാഹ്യമായ സുഖത്തോട് വന്ന ആ ശക്തി തന്നുപുറത്തു, അതിനെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഇവിടെ പറയുന്നത്. തദേതത്രയഹ പുത്രാത്രയോ വൃത്താത്രയോ അന്യസ്മാ സർവസ്മാ അന്തരതരം യഥയം ആത്മാ. ഈ ശക്തിയെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ശരിക്കും ഇതറിയാൻ വേണ്ടിയാണ്, പക്ഷെ ഇതിനോട് തന്നെ ശക്തി വന്നു. ഇവിടത്തെ സുഖത്തിൽ താല്പര്യം വന്നു. അപ്പോൾ അതിന് അതെങ്ങനെ വന്നു? എന്താ ഉപായം പറയുന്നു? ശബ്ദാദി ബിഡിശാകൃഷ്ട ചേത സത്പ്രത്യകീക്ഷണ എന്ന സാമർഥ്യം യഥഹത്തെഭ്യു വ്യാവർത്തിയർത്ഥം പരാശ്രുതി. മറ്റത് അത് തനിയെ സംഭവിച്ചു പോയതാണ്. എന്താ ഉറക്കുന്ന ആഗ്രഹിച്ച ഉണരണം? അങ്ങനെ ആരും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നവരാരും ആഗ്രഹിച്ചിട്ട് ഉണർന്നിട്ടില്ല. അവിടെ ഒരാഗ്രഹവുമില്ല, മനസ്സൊന്ന് ചലിക്കുന്നില്ലല്ലോ, പിന്നല്ലേ ആഗ്രഹം വരാം. അതുപോലെ സഹജമായി സ്വാഭാവികമായി ഇത് സംഭവിച്ചു. പക്ഷെ സംഭവിച്ചപ്പോൾ കഥ മാറി, ഇവിടെ ആഗ്രഹങ്ങൾ വന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, ഉണർവ് വന്നു. വന്നു കഴിഞ്ഞപ്പോഴോ ശബ്ദാദി ബിഡിസാകൃഷ്ട ചെയ്ത സഹ വിഷയങ്ങൾ മുമ്പിൽ വന്നു. അതേതുപോലെ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിൽ ഇര കോർക്കുന്നത് പോലെ ഈ ശബ്ദാദി വിഷയങ്ങളിലേക്കും മനസ്സ് ആകൃഷ്ടമാകുന്നു. അയരയിൽ മത്സ്യങ്ങൾ ആകൃഷ്ടമാകുന്നത് പോലെ എന്നാണ് ശബ്ദാദി ബഡിശാകൃഷ്ട. ഈ ശബ്ദാദി ഇരയിൽ ആകൃഷ്ടമായ മനസ്സ്, അതിന് പ്രത്യേകീക്ഷണ എന്ന സാമർഥ്യം. ഇവിടെയാണ് ഉപദേശത്തിൻ്റെ ആവശ്യം വരുന്നത്, ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്. സ്വാഭാവികമായ പ്രവൃത്തിയായിപ്പോയി ഈ ജാഗ്രത് സ്വപ്നങ്ങൾ. ഇവിടെ സ്വാഭാവികമായി തിരിച്ചു പോകും ഒരിക്കലും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ശക്തി അത്രയും വലുതാണ്. ഈ ഇരയുടെ ശക്തി, എന്തിൻ്റെ മനസ്സിൻ്റെ ഇര, എന്താണ് ഇര? ഈ വിഷയങ്ങൾ, ഈ സുഖ കാംക്ഷ. അതുകൊണ്ട് ഇന്ന സാമർഥ്യം സ്വയം പിൻവാങ്ങാൻ കഴിയത്തില്ല. ഇത് സ്ഥിഭ്യോ വ്യാപൃത്യർത്ഥം പരാശ്രുതി. അതുകൊണ്ട് ഇവിടെ ശ്രുതി അതിൽ നിന്ന് മനസ്സിനെ പിൻവലിപ്പിക്കുന്നതിന്, ഈ പ്രകൃതിയുടെ സുഖമല്ല നിനക്ക് വേണ്ടത്, ആത്മസുഖമാണ് എന്ന് ശ്രുതി ബോധിപ്പിക്കുകയും അതാണ് പറയുന്നത് യഥയം ആത്മാ. അത് സർവസ്മാ അന്തരതരം, അതാണ് ഏറ്റവും പ്രിയമായിരിക്കുന്നത് ശ്രുതി ബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ ബാഹ്യപ്രിയം, ആ പ്രിയത്തിൽ നിന്ന് പിന്മാറി മനസ്സ് ആന്തരികമായ പ്രിയത്തിലേക്ക് പോകണം. ആ ഒരു ജോലിയാണ് ഇവിടെ ശ്രുതി ഈ ജീവന് വേണ്ടി ചെയ്യുന്നത്. അതിനുവേണ്ടി എന്താണ് പ്രിയമായിരിക്കുന്നത്? ആ ജീവന് പ്രിയമായിരിക്കുന്നത് ആ ജീവൻ തന്നെയാണ്, അതിൻ്റെ സ്വരൂപം തന്നെയാണ്. ആ പ്രിയം ഈ ആർജിക്കുന്ന ഏത് പ്രിയത്തെക്കാളും വലുതാണ്. എന്തുകൊണ്ടത്? നിത്യസിദ്ധമാണ്. ആ പ്രിയത്തെ ആശ്രയിച്ചിട്ടാണ് ബാഹ്യമായ പ്രിയത്തിലേക്ക് മനസ്സ് പോകുന്നത്. ആ പ്രിയത്തിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദാദി വിഷയങ്ങളെ പ്രിയമുള്ളതായി അനുഭവിക്കുന്നത്. ആ പ്രിയം തൻ്റെ സ്വരൂപം തന്നെയാണ്. ആ പ്രിയം ഇപ്പോഴും പ്രിയമായി ബാഹ്യ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രിയം പൂർണ്ണരൂപത്തിൽ തന്നെയുണ്ട്. അത് അപൂർണത വരാൻ കഴിയില്ല, കാരണം അത് നിരതിശയമെന്നല്ലേ പറഞ്ഞത്. നിരതിശയ പ്രിയത്വം ദർശയതീ ഭാഷകാരൻ. നിരതിശയപ്രിയത്തിനൊരിക്കലും വലുതും ചെറുതൊന്നും ആകാൻ പറ്റത്തില്ല. അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കും. സ്വസ്വരൂപമായി തുര്യനായിരിക്കുന്നു, ആത്മസ്വരൂപമായിരിക്കുന്നു. ആ പ്രിയത്തെ ആശ്രയിച്ചിട്ട് ആ പ്രിയത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള സർവ പ്രിയങ്ങളും ഈ പ്രകൃതിയുടെ ആനന്ദം എന്നൊരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മതത്വത്തെ അവൻ ബോധിച്ചു കഴിഞ്ഞാൽ, അവൻ ആ പ്രിയത്തിൽ ചരിതാർത്ഥ്യമടയുന്നു. അതാണ് കൃതകൃത്യനാകുന്നു എന്ന് പറയുന്നു, മുക്തനാകുന്നു എന്ന് പറയുന്നു. മറ്റ് പ്രിയങ്ങളിൽ നിന്നല്ല അവന് മുക്തി വരുന്നു. അവൻ സർവ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ആ തത്വ ഗ്രഹണത്തിന് മറ്റ് പ്രിയങ്ങൾക്ക് എല്ലാം ഹേതുവായിരുന്ന അജ്ഞാനമനനം ഇല്ലാതാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്ത് പരാശ്രുതി, ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നു. മറ്റ് പ്രിയങ്ങളിൽ നിന്ന് അവനെ ഒന്ന് വർത്തിപ്പിക്കുന്നു. അവിടെ നേടേണ്ട ഒരു ആനന്ദം ഇല്ല. സ്വതസിദ്ധമായ ആനന്ദം എന്തെന്ന് അവനെ ബോധിപ്പിക്കുന്നതേയുള്ളൂ. അവിടെ നേട്ടത്തിനല്ല, ബോധത്തിനാണ് പ്രധാനം. ആ ബോധം മറ്റ് പ്രിയങ്ങളെ സംബന്ധിച്ച് അവനുണ്ടായിരുന്ന ആ ഭ്രാന്തിയെ മാറ്റുന്നു. അവൻ സ്വയം സ്വതസിദ്ധമായ ആനന്ദ സ്വരൂപനാണെന്ന് അവൻ തിരിച്ചറിയുന്നു. പിന്നെ അവൻ ആർജിക്കേണ്ടതായ വേറൊരു ആനന്ദം അവിടെ ശേഷിക്കുന്നില്ല. അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ശാന്തി ശാന്തി ശാന്തി.